അപ്പോ മനസ്സുകൊണ്ടറിയുന്നുണ്ട് വിഷയങ്ങൾ ഉള്ളിൽ, ബാഹ്യേന്ദ്രിയങ്ങൾ മനസ്സിന്റെ സഹായത്തോടുകൂടി അറിയുന്നവയുണ്ട് ബാഹ്യ വിഷയങ്ങൾ. അപ്പോ ഇതെല്ലാം ജ്ഞാനവിഷയങ്ങളാണ്, ജഡമാണ് എന്ന് വെച്ചാൽ അനിത്യമാണല്ലോ. അപ്പോൾ ഉള്ളിൽ അറിയുന്ന വിഷയങ്ങളും ബാഹ്യമായി അറിയുന്ന വിഷയങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ജഡമാണെങ്കിലും അതിന്റെ പ്രധാനമായ വ്യത്യാസം മുമ്പ് പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ ചിത്തും ചടം ചേർന്നല്ലേ ഇരിക്കുന്നു. ശരീരത്തിൽ ചിത്തില്ലേ, ചൈതന്യമില്ലേ, പിന്നെന്താ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഉള്ളിലെ ദൃശ്യങ്ങൾ അറിയുന്ന വിഷയങ്ങളും ബാഹ്യമായ ഈ വിഷയങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതായത് ഈ ശരീരം ഇത്തരം ചൈതന്യം ഉണ്ടെങ്കിലും ബാഹ്യമായി ഗ്രഹിക്കുന്ന വിഷയങ്ങളെല്ലാം ചൈതന്യം ഉണ്ടെങ്കിലും ഇതിനൊരിക്കലും ചിന്മയം എന്ന് പറയത്തില്ല. ചൈതന്യമുണ്ട് എന്ന് വെച്ചാൽ ചൈതന്യവത്താണ് ശരീരം, പക്ഷെ ഉള്ളിലിരിക്കുന്നതിനാണ് ചിന്മയം എന്ന് പറയുന്നത്. അന്ധക്കരണം ഉള്ളിലുള്ളതല്ല ചിന്മയം. അതങ്ങനെ പറയാൻ കാരണം എന്താണ്? ഉള്ളിലിരിക്കുന്ന ഇവയ്ക്ക് ചൈതന്യത്തെ വിട്ടിരിക്കാൻ പറ്റത്തില്ല. ശരീരവും മറ്റും എന്താണ്? ചൈതന്യത്തെ വിട്ടിരിക്കുന്നു. രണ്ടെണ്ണം വ്യത്യാസം. സ്ഥൂലമായ ശരീരം ചൈതന്യത്തെ വിട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ശരീരം മരിച്ചു എന്നെല്ലാം പറയുന്നത്. അപ്പൊ ചൈതന്യമില്ല, ജീർണിക്കുന്നു, നശിക്കുന്നു എന്നെല്ലാം പറയുന്നത് ചൈതന്യം ഇല്ലാതിരിക്കുന്നു എന്നാണ്. അതാണ് മരണം. ശരീരത്തിൽ പ്രാണൻ ചേതന ഇല്ലാതെ വരുമ്പോഴാണ് മരണം എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു മരണം ഉള്ളിലിരിക്കുന്നവയ്ക്കൊന്നും ഉണ്ടാകത്തില്ല. അത് എപ്പോ നിലനിൽക്കുന്നോ അത്രയും കാലം അത് ചൈതന്യവത്തായി ഇരിക്കും. അതുകൊണ്ട് അതിന് ചിന്മയമെന്ന് പറയും. ബാഹ്യമായുള്ള അതിനൊക്കെ പൊതുവെ ജഡമെന്ന് പറയും. സാധാരണ ചൈതന്യം ഉണ്ടെങ്കിലും എന്ന് പറയും. സാധാരണ ലോക വ്യവഹാരത്തിൽ നിന്ന് ജഡമെന്ന്, ജഡമായ ശരീരമാണ് ചിത്തജഡം. ചിത്തജഡമെന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിൽ അനുസരിച്ചെന്നാണ് അനുസരിച്ചിരുന്നത്. അത് പല സന്ദർഭത്തിലും പറയാം. ഇവിടെ പറയുന്ന ചിത് ജഡത്തിലെ ചിന്മയം എന്ന് പറയുന്നത് ജഡമെന്ന് പറയുന്നു. അതിനെ കുറിച്ചാണ് പറയുന്നത്. ചിന്മയമായിരിക്കുന്നത് ജഡം തന്നെ. എന്താ ഈ പറഞ്ഞ യുക്തി അനുസരിച്ച്, ഇവിടെ പറയുന്നതൊക്കെ ഒരു യുക്തി അനുസരിച്ച് പറയണം. ദൃശ്യമായതുകൊണ്ടത് ജഡം തന്നെ. ഇനി ഈ സ്ഥൂലമായ ശരീരം പ്രാണനോടുകൂടി ചൈതന്യത്തായിരുന്നാൽ അദൃശ്യമായിരിക്കുന്നതുകൊണ്ടത് ജഡം തന്നെ. അത് അത് ജഡമാവാൻ വേണ്ടി മരിക്കേണ്ട കാര്യമില്ല, പ്രാണൻ പോകേണ്ട കാര്യം ഇല്ല. ഉള്ളിലിരിക്കുന്നത് ഒരിക്കലും അതിൽ നിന്ന് ചൈതന്യം അത് വിട്ടുപോകുന്നില്ല, അത് നിലനിൽക്കുന്നിടത്തോളം കാലം. അതില്ലെങ്കിൽ പിന്നെ ചൈതന്യമില്ല, അത് അനുഭവിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ സുഖം അനുഭവപ്പെടും, ദുഃഖം അനുഭവപ്പെടും. ഇതിപ്പോ ഇവിടെ പറയുന്ന അന്ധകരണ വൃത്തികളാണ്. ഈ അന്ധകരണ വൃത്തികൾ അവിടെ പ്രകടമാകുന്നു, അപ്രത്യക്ഷമാകുന്നു. ഇടയ്ക്ക് നമുക്ക് സുഖം അനുഭവപ്പെടുന്നു, പിന്നെ അനുഭവപ്പെടുന്നു, ദുഃഖം അനുഭവപ്പെടുന്നു, അനുഭവപ്പെടുന്നു. അപ്പൊ അത് സുഖം ദുഃഖം ഇതെല്ലാം നമ്മുടെ ബോധത്തിലാണ് നിൽക്കുന്നത്, അറിവിലാണ് നിൽക്കുന്നത്. അറിവിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചിന്മയമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ദൃശ്യം എന്ന് പറയുന്ന ഏതുവരെ പോകാം? അറിവിന്റെ വിഷയം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏതുവരെ ദൃശ്യമാകാം. അന്ധകരണ വൃത്തി രൂപത്തിലുള്ള അറിവ്, അറിവും ദൃശ്യമാണ്. അറിവിനെ സ്മരിക്കുന്നു കഴിഞ്ഞതിന്റെ മുമ്പിലെ ദിവസം പറഞ്ഞ അറിവിനെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിവ് വിഷയമായി അല്ലേ. ആനയുടെ അറിവ് മുമ്പ് ഉണ്ടായി, ഇപ്പൊ സ്മരിക്കുന്നു. അപ്പൊ അറിവ് തന്നെ എന്തായി? വിഷയമായി. പക്ഷെ ആ അറിവിന്റെ പ്രത്യേകത എന്താണ്? അത് വൃത്തി രൂപത്തിലുള്ള അന്ധകരണ വൃത്തിയാണ്. നമ്മൾ ഉറങ്ങുന്നു, അവിടെ സുഖമില്ല, ദുഃഖമില്ല. അപ്പോ ചിന്മയമായ അറിവില്ല, ഇതൊന്നുമില്ല. എപ്പോഴാണോ ഇത് നിലനിൽക്കുന്നത് അപ്പോ മാത്രമേ അതിന് ചിന്മയമെന്ന് പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഇല്ല, അങ്ങനൊന്നുമില്ല. ഇതെല്ലാം ദൃശ്യമായത് കൊണ്ട് ജഡമാണോ അനിത്യമാണെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ ഇത് ഒരാള് ഗുരുവിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, ഇതിന്റെയൊക്കെ രഹസ്യം. അപ്പൊ ഗുരു അത് ഉപദേശിക്കുന്നു ഇന്നതാണ്. അപ്പൊ അവിടെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങനെയാണ്, ത്വം ഹി ബ്രഹ്മാന്നെ പറഞ്ഞു. നീ ഒരു വ്യക്തി അഭിസംബോധന പറയുകയാണ്. അപ്പൊ ഈ കേൾക്കുന്ന വ്യക്തിയുടെ അനുഭവത്തിന് ഇങ്ങനെയാണോ എന്നാ പറയുന്നു. അറിയുന്നതെല്ലാം ജഡമാണ് അറിയുന്നത് കൊണ്ട് ഇത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചും ബാധകമാണ്. വ്യക്തി നിഷ്ഠമായി ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ഓരോ വ്യക്തികളും വ്യക്തി നിഷ്ഠമായി ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ എല്ലാവരിലും ഒരുപോലെ തന്നെ. ഞാൻ ഈ ലോകത്തെ മുഴുവൻ അറിയുമ്പോൾ അത് പുറമേയുള്ള ലോകമായാലും ശരി, എന്റെ ഉള്ളായാലും ശരി, എല്ലാം അറിവിന് വിഷയമാകുന്നതെല്ലാം അനിത്യമാകുന്നു, ജഡമാകുന്നു, അനിത്യമാകുന്നു. ഇത് തന്നെ എല്ലാവരും എല്ലാവരും ഇതുപോലെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അദ്വൈതത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. അത് വ്യക്തിനിഷ്ഠമായ അറിവാണ് എന്തിനാ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള അറിവാണ്. ഇപ്പോ പൊതുവായ അറിവല്ല. ഇപ്പൊ നമ്മൾ ആദിത്യനെ നോക്കുന്നു, എല്ലാവരും ആദിത്യനെ ആദിത്യനായി തന്നെ കാണുന്നു. ഇതെല്ലാം ആദിത്യമാണ്. ഇപ്പൊ ഇവിടെ പറയുന്നു, നമ്മൾ ചിന്തിക്കുന്നു. ഈ ഒരറിവ് ആരാണോ ചിന്തിക്കുന്ന അവർക്ക് ആ അറിവുള്ളൂ, അവർക്ക് അവർക്കെ ആ കാഴ്ചപ്പാടുണ്ടോ? എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ പറയുന്ന വ്യക്തിനിഷ്ഠമാണ്. വ്യക്തിനിഷ്ഠമായ അറിവാണ്. ഇതിനകത്ത് ചൂടില്ലേ? പിന്നെന്തതിനകത്ത് പിന്നെ ചൂടി തന്നെ ഇരിക്കണം. നമുക്ക് എന്താ അത്ര നിർബന്ധം? ചൂടില്ലാത്തരത്തിലിരിക്കണം. ഇവിടെ തന്നെ ഇരിക്കണമെന്നെന്താ നിർബന്ധം? സ്വാമി ഇരുന്ന് വേറെ തന്നെ ശരിക്കും ചൂടത്ത് ഇങ്ങനെ ഇരുന്നാ ശരിയാവുന്നു. മാറും വന്നു. നിങ്ങളെന്തോ ഇതെന്തോ വിധി പോലെ എല്ലാം അവരോ വിധിച്ചതുപോലെ ആരെങ്കിലും വിധിച്ച അവിടെ ഇരിക്കാൻ. പിന്നെന്താ ഇവിടെ ഇരുന്ന് വേറെ തന്നെ? എന്ത് കഴിക്കണ? അപ്പോ എന്താണ് ഇവിടെ എന്തോ പറഞ്ഞു തന്നത്? ആ ഇത് ആരാണോ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ആ മനസ്സിലാക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള അറിവാണ് ഈ പറയുന്നത്. പൊതുവായ പോലെ ഒരാളത് കേൾക്കുകയും ചിന്തിക്കുകയും അപ്പൊ ഈ പറയുന്നത് ശരിയാണോ, ഇത് കാര്യമാണോ എന്നാർക്കാ മനസ്സിലാക്കാൻ പറ്റും? എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ആർക്കും മനസ്സിലാക്കാന്നുള്ള കാര്യമുള്ളൂ. പക്ഷെ ആരാണോ ഇതിനെ കുറിച്ച് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെ അറിവുണ്ടാകത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇങ്ങനെ ഒരു അറിവ് ഉണ്ടാകും. എനിക്ക് ഇങ്ങനെ ഒരു അറിവെന്ന് പറയുന്നത് നിർബന്ധിതമായി ഉണ്ടാകുന്ന അറിവില്ല. അതുകൊണ്ടാണ് യുക്തിയിലൂടെ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന മുഴുവൻ യുക്തിയിലൂടെ മനസ്സിലാക്കുകയാണ്. മനസ്സിലായി? അപ്പോ അതാണ് ഈ അദ്വൈതത്തിന്റെ രീതി. ആദ്യം പറഞ്ഞെന്താണ്? തമഹി ബ്രഹ്മ, നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞു. അപ്പോ അതെങ്ങനെ ബ്രഹ്മമാവും എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഞാൻ മാത്രമാണോ, ബാക്കിയുള്ളവരും അത് തന്നെയാണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യം വരുമല്ലോ. അപ്പൊ ഇതാണ് അങ്ങനെ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് യുക്തി ഉപയോഗിക്കുന്നത്. യുക്തി ഉപയോഗിച്ച് വിചാരം ആദ്യം എന്താണ് ആ തത്വം എന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനെ സംബന്ധിച്ച് വരുന്ന സംശയങ്ങളും പരിഹാരങ്ങളും എല്ലാം മനസ്സിലാക്കുന്നതിന് പഴയ രീതി എന്ന് പറയുന്നത് യുക്തി. യുക്തിയിലുള്ള വേറെ വഴിയൊന്നുമില്ല ഇത് മനസ്സിലാക്കാൻ. യുക്തി വിചാരം ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഈ ശാസ്ത്രങ്ങളെ പറഞ്ഞെന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാലം എന്ന് പറയുമ്പോൾ അന്ന് ഇത് ഇങ്ങനെ ഈ ഭൗതിക ലോകം ഇന്നത്തെ ലോകമൊന്നും ഇതുപോലെയൊന്നും വികസിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അന്നത്തെ കാലത്ത് ആൾക്കാര് ഇങ്ങനെയുള്ള തത്വങ്ങളെ മനസ്സിലാക്കുന്നതിന് ആശ്രയിച്ച യുക്തിയാണ്, വേറെ വഴിയൊന്നും. എന്താണെങ്കിൽ പറഞ്ഞ ശരി, എന്താ തെളിവ്? പരീക്ഷണം നടത്തി നിങ്ങളെ ബോധിപ്പിക്കുന്നു എന്നൊക്കെ പറയും. അല്ലേ? മേളിങ്ങൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ താഴോട്ട് വീഴുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പൊ ഒരാൾ പറഞ്ഞ് ഇതൊരു ആകർഷണ സിദ്ധാന്തമാണോ എന്ന് പറഞ്ഞു. ആകർഷണ സിദ്ധാന്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പരീക്ഷണം നടത്തി അതിനെ തെളിയിക്കും. ഇന്നത്തെ കാലത്താണെങ്കിൽ അങ്ങനെയാണ് അതിന്റെ തത്വം എങ്ങനെ മനസ്സിലാക്കണം, പരീക്ഷണം നടത്തി തെളിയും. അതിന് അത്രയൊക്കെ വികസിച്ചിട്ടുണ്ട്, കേവല യുക്തിയിലൂടെ അല്ല. ഇന്നും അത് ഉപയോഗിക്കും പല ശാസ്ത്ര സിദ്ധാന്തങ്ങളും. ഇന്നാദ്യം ഒരു സിദ്ധാന്തം ഒരാൾ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾ അത് മാത്തമെറ്റിക്കലിയാണ് പ്രൂവ് ചെയ്യുന്ന എന്നതാണോ, പിന്നെ പരീക്ഷണങ്ങളിലൂടെ അത് ശരിയാണെന്ന് സമർത്ഥിക്കും. ആദ്യം കൊണ്ട് ഒരാശയം ഒരാൾക്ക് കൊണ്ടുവരാം, ആശയത്തെ ഇങ്ങനെ പരീക്ഷണം നടത്തി എല്ലാവരെയും ബോധ്യപ്പെടുത്തിയാൽ അതിനൊരു സിദ്ധാന്തമായിട്ട് അംഗീകരിക്കുന്നു. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ, ആദ്യം ആശയത്തെ വയ്ക്കുന്നു, പക്ഷെ ആശയത്തെ വയ്ക്കുമ്പോൾ ഇവിടെ രണ്ടുപേരുണ്ടെന്ന് ഗുരു മറ്റൊന്ന് ശിഷ്യ. ഇപ്പൊ ഗുരു വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് ഗുരുവിന് ബോധ്യപ്പെട്ട ആശയമാണ്, ഗുരുവിനത് ബോധ്യപ്പെട്ടു. ഗുരു അങ്ങനെ ബോധ്യപ്പെട്ടു, ഗുരു അതിന് അവലംബിച്ച വിചാര മാർഗം, ഇതാണ് തത്വചിന്തയുടെ രീതി. ആ ഗുരു അവലംബിച്ച് ഗുരുവിന് ബോധ്യപ്പെടണമെങ്കിലും ചിന്തിച്ചിരിക്കണമല്ലോ, ചിന്തിക്കാതെ ബോധ്യപ്പെടും. അപ്പോ അങ്ങനെ തനിക്ക് ബോധ്യപ്പെട്ട വിചാര രീതി പറഞ്ഞു കൊടുക്കുന്നതാണത്, ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു. നിനക്ക് ഇത് ബോധ്യപ്പെടണമെങ്കിൽ നീ ഇങ്ങനെ വിചാരം ചെയ്ത് മനസ്സിലാക്കണം, ഇതാണ് ഒരു രീതി. പിന്നെ ഈ തത്വചിന്തയിൽ തന്നെ കേവലമായ അനുഭവത്തെ, അനുഭവത്തിന്റെ ആധാരത്തിലുള്ള സിദ്ധാന്തം. കേവലമായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഭവത്തെ നേടുന്നതിനുള്ള പ്രാക്ടീസുകളും അഭ്യാസം, അഭ്യാസത്തിലൂടെ അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിച്ചേർന്നു. അനുഭവത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ആ അനുഭവത്തിൽ എത്തിച്ചേർന്നയാള് ആ അനുഭവത്തെ എത്തിച്ചേരാനുള്ള ഉപായങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതിനെന്തു പറയും? ഇതിനെന്താ പറയുന്നത്? ഇതാണ് യോഗം. ഒരാളൊരു പ്രത്യേക വഴിയിൽ സഞ്ചരിച്ചു, ബാഹ്യമായും മാനസികമായിട്ടൊക്കെ പല സാധനങ്ങളും അനുഷ്ഠിച്ചു, ഒടുവിലായൊരു അനുഭവം ഉണ്ടായി. അത് ചില അനുഷ്ഠാനങ്ങളുടെ എത്തിച്ചേരുന്ന അനുഭവമാണ്. ആ അനുഭവം എന്ന് പറയുന്ന വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവം. അപ്പൊ ശിഷ്യനോട് പറഞ്ഞു കേൾക്കുന്നു, ഇതാണ് അനുഭവം സമാധി. എന്നിട്ട് അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം, എന്താ ഞാൻ ചെയ്ത എന്ന കാര്യങ്ങളൊക്കെയാണ്, ഇതും നീ ചെയ്യണം, ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യണം. അപ്പൊ അവിടെ എന്ത് പറഞ്ഞു കൊടുക്കുന്നു? യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണാധ്യാനം സമാധി. അപ്പോ അനുഷ്ഠാനങ്ങളിലൂടെ ഒരു അനുഭവത്തിൽ എത്തിക്കുന്നത് വലിയ രീതിയാണ്. ഇവിടെ അതെന്താ പറയുന്നത്? അനുഷ്ഠാനത്തിലൂടെ അനുഭവത്തിലെത്തുക എന്ന് പറയുന്നത് ആ അനുഭവം എന്ന് പറയുന്നത് ഈ കഷ്ടപ്പെട്ട് ഈ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് അവസാനം അവിടെ എത്തത്തുള്ളൂ. അവസാനം അങ്ങനെ എത്തുമ്പോൾ ആ അനുഭവം നമുക്ക് ഉണ്ടാവണം. അപ്പൊ അവിടെ പ്രധാനമായും വേണ്ടി വരുന്നത് ഗുരുവിന്റെ അനുഭവത്തെ വിശ്വസിച്ചുകൊണ്ട്. ഗുരു പറയുന്നു എനിക്ക് സമാധി അനുഭവം ഉണ്ടായി, ഈ അനുഭവത്തെ വിശ്വസിച്ചുകൊണ്ട് ശിഷ്യൻ എന്ത് ചെയ്യണം? ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യണം. അപ്പൊ അത് ഗുരുവിനുള്ള വിശ്വാസം, പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടുത്തണം. അപ്പൊ അത് ചെയ്യാൻ പറയുമ്പോൾ അയാൾ പറയുന്നു യമം നിയമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അയാൾ ബാക്കി ലോകത്തെ മുഴുവൻ ഉപേക്ഷിക്കുന്നു. യമ നിയമം എന്ന് പറയുന്നതാണ് ലോകത്തെ ഉപേക്ഷിക്കുന്നത്. അപ്പൊ എല്ലാം അപേക്ഷിച്ചിട്ട് എന്ത് ധൈര്യത്തിൽ ഒരാളെ ഇതിൽ ഇറങ്ങുന്നത്? ഈ പറയുന്ന സമാധിയിൽ എത്തിച്ചേരുന്ന എന്താ ഉറപ്പ്? എന്താണ് ഉറപ്പ്? ഗുരുവിന്റെ വാക്കും ആ ഉറപ്പാണ്, ഗുരുവിന്റെ വാക്കാണ് ഉറപ്പ്, വേറെ ഒരു ഉറപ്പുമില്ല. എന്തുകൊണ്ട്? ഗുരു പറയുന്നു ഞാനിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നു സമാധി, ഗുരു പറയുന്നു ഞാൻ സമാധിയിലാണ്. അപ്പോ ഇത് കേൾക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു? അവനെ പൂർണമായും അവൻ വിശ്വസിക്കാത്ത വേറെ വഴിയില്ല. വിശ്വസിച്ചിട്ട് ഇനി ഇയാൾ ചെയ്യേണ്ടതോ? ഗുരു നിർദ്ദേശിക്കുന്ന അനുഷ്ഠാനങ്ങൾ കർശനമായി പാലിക്കും. ശരി, അങ്ങനെ കർശനമായി പാലിച്ചാൽ ഇയാൾക്ക് സമാധി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഉണ്ടായില്ലെങ്കിലും പ്രശ്നമില്ല. എന്തുകൊണ്ട്? അടുത്ത എമ്മൊക്കെയുണ്ട്, ഇനിയൊരു ജന്മമുണ്ട്. ശുചീന ശ്രീമദാങ്കേഹേ യോഗഭ്രഷ്ടോ. ഇയാളിങ്ങനെ അഭ്യാസങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്തിരുന്നു പൂർത്തിയാവുന്നു, മരിച്ചു പോകുന്നു. അതാണ് എത്തില്ല എന്ന് പറയുന്നത്. മനുഷ്യൻ മരണം എപ്പോഴും സംഭവിക്കുകയാണ്. കാര്യമായിട്ട് തന്നെ പരിശ്രമിച്ച് മരിച്ചുപോയി. കുഴപ്പമില്ല, അടുത്ത ജന്മത്തിൽ ബാക്കി ചെയ്യും. അപ്പോ ഒരു ചോദ്യം വരും, അടുത്ത ജന്മം ഉണ്ടെന്നുള്ളതിന് എന്താ ഉറപ്പ്? എന്താ ഉറപ്പ് സുരേഷിന്? എന്താ ഉറപ്പ്? ഒരുറപ്പില്ല. ഗുരുവിന്റെ വാക്ക് എന്താ ഉറപ്പ്? ഗുരു പറയും. അപ്പോ ഇവിടെ രണ്ടുറപ്പാണ്. ആദ്യത്തെ ഉറപ്പ് എന്തായിരുന്നു? ഇത് ചെയ്താൽ സമാധിയിൽ എത്തിച്ചേരാം. ആദ്യത്തെ ഉറപ്പ്. അപ്പൊ സ്വാഭാവികമായിട്ട് ശിക്ഷിന്റെ ഒരു സംശയം വരും, ഇത് സമാധി എത്തുന്ന പേര് ഞാൻ മരിച്ചു പോയാലോ? രണ്ടാമത്തെ ഉറപ്പ് എന്താണ്? അടുത്ത ജന്മത്തിൽ സമാധി കിട്ടുന്നു. അല്ല, എനിക്ക് ഈ ജന്മത്തിൽ തന്നെ സമാധി വേണം, അടുത്ത ജന്മത്തിലേക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ഈ ജന്മത്തിൽ തന്നെ സമാധി വേണമെന്ന് പറഞ്ഞാലോ? ഗുരു എന്താ പറയും? നിനക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അത് പറ്റില്ല. ആഗ്രഹിച്ചോണ്ട് മാത്രം കാര്യം തനിയിലെഴുത്തൂടെ വേണം. അപ്പോ ഗുരു ശിഷ്യൻ ഇങ്ങനെ സമാധി പ്രാക്ടീസ് ചെയ്യുന്നു, ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ശിഷ്യന് സമാധാനം ഉണ്ട്. എന്തുകൊണ്ട്? എന്ത് സമാധാനിക്കും? തലയിലെഴുത്തില്ല. അടുത്ത ജന്മത്തെ തലയിലെഴുതും. ചുരുക്കത്തിൽ അതെന്താണ്? എല്ലാം പൂർണമായ വിശ്വാസത്തിലാണ് പോകുന്നത്. അവിശ്വാസികൾക്കിവിടെ യാതൊന്നും യാതൊരു സ്ഥാനം എന്നുവെച്ചാൽ ഇത് യുക്തി വിചാരം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. സമാധി യുക്തി വിചാരം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറയുന്ന അതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അത് പറഞ്ഞു. ഇവിടെ പറയുന്നത് യുക്തി കൊണ്ട് മനസ്സിലാക്കാന്നുള്ള കാര്യമാണ്. എന്താണ് ഈ കാണുന്ന സർവവും ജഡമാണ്? അറിവിന് ഇത് യുക്തിയാണ്. ഏത് പറഞ്ഞു എന്ന് പറയുമ്പോ പിന്നെ അറിവിന് വിഷയമാകാത്തത് ജഡമാകാത്ത വേറെ ഏതാണുള്ളത്? അതാണ് ഈ. അപ്പോ ബാക്കി വന്നോ ഇന്ദ്രിയാണ്, മനസ്സ്, ബുദ്ധി, ചിത്തം, ബഹു, പ്രണന്മാർ, അഹങ്കാരം, ഇത് സർവം എന്തായി? ഈ പറഞ്ഞ മുഴുവനും ജഡമായി. അതുകൊണ്ടാണ് സർവം ദർശ്യതയ ജപം എന്ന് പറയുമ്പോ ദൃശ്യം എന്ന് പറയുന്നോണ്ട് ഈ സ്ഥൂലത്തെയും സൂക്ഷ്മത്തെയും എടുക്കണം. ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യമില്ലാത്തതെന്നുള്ള സാധാരണ അർത്ഥം എടുത്താലും പോരാ. പിന്നെന്തർത്ഥം കൊടുക്കണം? ജഡത്തിനെന്തർത്ഥം പറഞ്ഞു? ജഡത്തിനെന്തർത്ഥം പറഞ്ഞു? അനിത്യം എന്നുള്ള അർത്ഥം തന്നെയാണ്. ഇതിനെല്ലാത്തിനും യോജിക്കുന്ന ഒരർത്ഥം ഏതാണോ? ഇതെല്ലാം അനിത്യമാണ്, ഒന്നും നിത്യമല്ല. അത് അങ്ങനെ മനസ്സിലാക്കാം. ഇപ്പൊ അനിത്യമാണ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ഇതൊന്നും സത്യം അല്ല, അങ്ങനെ മനസ്സിലാക്കാം. ഇപ്പൊ അനിത്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? അത് നമുക്ക് അനുഭവത്തിലുള്ളതാണെങ്കിലും നശിച്ചു പോകുന്നു. ഇനിയിപ്പോ അനുഭവത്തിലില്ല, നാളെ അനുഭവത്തിൽ വരാൻ പോകുന്നതാണെങ്കിലും നശിച്ചു പോകുന്നു. മുൻകാലത്തിൽ അനുഭവത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ അനുഭവത്തിലില്ല, എന്നാലും അത് നശിച്ചതാണ്. എല്ലാത്തിനും നാശമാണ് എന്ന് പറയുമ്പോ ആദ്യം പറഞ്ഞല്ലോ, തുമ്പി ബ്രഹ്മ, നിനക്ക് നാശമില്ല. എല്ലാത്തിനും നാശമുണ്ടെങ്കിൽ നിനക്ക് നാശം ഇല്ല. അപ്പൊ ആ നശിക്കാത്ത ഏതാണ് ഞാൻ? നശിക്കാത്ത എന്താണ്? അതാണ് തുമ്പി ബ്രഹ്മ. ഇത് ഓരോരുത്തരും കേൾക്കുകയാണ്, ഒരാളല്ല. ഓരോ ജീവനും ഇതിങ്ങനെ കേട്ട് വിചാരം ചെയ്യുമ്പോൾ അവനവന് ബോധ്യപ്പെടുന്ന കാര്യമാണ്, എന്ത്, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ നശിക്കാത്തവനാണ്. ഒരുപാട് അർത്ഥമുണ്ട് അതിന്. അതിനെങ്ങനെയൊക്കെ വിശദീകരിക്കുന്നു ആ രീതിയും മനസ്സിലാക്കുന്നു. അതൊന്ന് ഇത് തന്നെയാണ്, നശിക്കാത്തവനാണ്. ഇതെല്ലാം നശിച്ചാലും നശിക്കാത്ത, ഇതെല്ലാം അസത്യമാണെങ്കിലും സത്യമായിരിക്കുന്നതാണ്. സ്ഥൂലവും സൂക്ഷ്മവുമായ സർവവും അസത്യമാണെങ്കിലും അസത്യമാകുമ്പോഴും സത്യമായിരിക്കുന്നവനാണ് നീ. പക്ഷെ ഞാൻ സത്യമാണ് എന്നുള്ള മനസ്സിലാക്കാൻ ഇവിടെ കൊടുക്കുന്ന ഒരു യുക്തിയാണ് ദൃശ്യത്തെ. അപ്പൊ തന്റെ ശരീരം ഉൾപ്പെടെയുള്ള സർവവും ഉള്ളിലും പുറമുള്ള സർവവും ദൃശ്യമാകുന്നു, അറിവിന് വിഷയമാകുന്നു. പിന്നെ അതേതറിവ് അറിവിന് അറിവിന് അറിവായി നിന്നു അതേതാണ്? കാരണം ഇപ്പോ നമ്മുടെ ഉള്ളിലുള്ള അറിവ് അത് നശിക്കുന്നതാണല്ലോ, സഹിക്കുന്നില്ല. ഇന്ന് ശരീരം ഉൾപ്പെടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ അനിത്യമായി നശിക്കുന്നതാണ്. അപ്പോ ബ്രഹ്മം, നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞു നശിക്കാത്താണ്. അതേത് അറിവ്? അത് അറിവിന്റെയും അറിവാണ്. നമ്മളിപ്പോ എല്ലാത്തിനെയും അറിയാൻ ഉപയോഗിക്കുന്ന ഈ അറിവല്ല, കാരണം എല്ലാത്തിനെയും അറിയാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ അറിവെന്ന് പറയുന്നത് ചിന്മയമാണ്. ചിന്മയം എന്ന് പറഞ്ഞാൽ അത് ചിത്തല്ല, കേവലം ചിത്ത. അവിടെ മുമ്പ് പറഞ്ഞ പോലെ ചിത്തമുണ്ട്, ജഡമുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? കേവലമായ ചിത്തം. അതിനാണ് പറയുന്നത് അത് അറിവായതുകൊണ്ട് കേവലമായ ചിന്തിച്ചാൽ. അറിവിന്റെ സ്വഭാവം എന്താണ്? വെളിച്ചം പറയുന്നു, അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ വെളിച്ചം എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യും. അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാത്തിനെയും അത് പ്രകാശിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അതിന് കണ്ണൂടെ വേണം. അതുകൊണ്ട് അറിവിന് തുല്യമായി വേറൊന്നുമില്ല. പ്രകാശത്തെ പറഞ്ഞാലും പ്രകാശം സ്വയം പ്രകാശിക്കുന്നതിനും മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നതിനും നമുക്കെന്ത് വേണം? കാഴ്ച. അപ്പൊ ഈ കണ്ണുണ്ടെങ്കിലേ ഇതൊക്കെ സംഭവിക്കും. ഇനി കണ്ണിന് എല്ലാത്തിനെയും കാണണമെങ്കിൽ എന്ത് വേണം? പ്രകാശം വേണം. പ്രകാശത്തിനെല്ലാത്തിനെയും പ്രകാശിപ്പിക്കണമെങ്കിൽ കണ്ണ് വേണം. കണ്ണിനെല്ലാത്തിനെയും പ്രകാശിപ്പിക്കണമെങ്കിൽ പ്രകാശം വേണം. ഇത് പരസ്പര അപേക്ഷ. ഇതിനാണ് പറയുന്നത് സോപാധികം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം സ്വാഭാവികമായി നിൽക്കണം. ഒന്നിനെ ആശ്രയിച്ച് മറ്റൊന്ന്, ഒന്ന് പലതിനെ ആശ്രയിക്കും. എന്തിനെയെന്തിനെയെല്ലാം നമ്മളിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ്, വെളിച്ചം, വസ്തു, ഇത്രയും പോലെ ആ വസ്തുവിൽ തന്നെ പല സവിശേഷതകളും വേണം. നമ്മുടെ കണ്ണിലാണെങ്കിലോ വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാണ്. മനുഷ്യൻ ഇന്നുവരെ മനസ്സിലാക്കാൻ കഴിയാത്തത്ര സങ്കീർണമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുകൊണ്ടാണ്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായ ഉത്തരം ഇല്ല. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉത്തരം ഇല്ലെന്നല്ല. സങ്കീർണമായ ഈ കണ്ണിന്റെ പ്രവർത്തനം അല്ലേ? അതുകൊണ്ട് അതിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതെന്ത് ചെയ്യുന്നു? വെളിച്ചത്തെ അപേക്ഷിക്കുന്നു. വെളിച്ചമാണെങ്കിലും അല്ല, എല്ലാത്തിനും പ്രകാശിപ്പിക്കാൻ വളരെ സങ്കീർണമായിരിക്കുന്ന കണ്ണിനെ ആശ്രയിക്കും. ഇതൊക്കെ അപേക്ഷികമാണ്. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് എന്താ സ്വാഭാവികം. ഇവിടെ നമുക്ക് അറിവുണ്ടാകുന്നുണ്ട്. പക്ഷെ ഈ അറിവെന്ന് പറയുന്നത് ഇങ്ങനെ പലതിനെ ആശ്രയിച്ചിരിക്കണം, പരസ്പര അപേക്ഷിതമായി നിൽക്കണം. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കണം. സാപേക്ഷമാണ്. അപ്പോ ഇവര് പറയുന്നു നിരുപാധികമായ ഒരു അറിവിനെ കുറിച്ച് പറയുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? അതും സ്വയമായി പ്രകാശിക്കുകയും സർവത്തെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ വെളിച്ചവും കണ്ണുമൊക്കെ പരസ്പരം അപേക്ഷിച്ചാണ് നിൽക്കുന്നതെങ്കിൽ ഇത് നിരുപാധികമായി നിന്നുകൊണ്ട് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അതാണ് നിരുപാധികമായ ജ്ഞാനം എന്ന് പറയുന്നത്. അതിനു കൂടെ എന്ത് പറഞ്ഞത്? തംഹി ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നു. ബാക്കി ഇവിടെ പല സംഗതികളുമുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പലവിധത്തിലുള്ള ഏർപ്പാടുകളും നടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം എന്താണ്? സ്വാഭാവികമാണ്. അപ്പൊ ഈ അറിവിനെ സംബന്ധിച്ച് ഗുരു പറഞ്ഞത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ ഏത് സമയവും ഈ കാര്യം മനസ്സിലിരിക്കണം. ഏതാണ്? ഏതാണ് നിരുപാധികവും സ്വാഭാവികവും? എങ്ങനെയാണ് നിരുപാധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒരു ബാധയില്ല, നിരുപാധികം തന്നെയാണ്. അതാണ് ശരിക്കും ഒന്നിനെ ആശ്രയിക്കാതെ എന്ത് ചെയ്യുന്നത്? പ്രകാശിക്കുന്നത്. അതിലാണ് ബാക്കിയുള്ളത് സർവവും പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നിരുപാധികം എന്ന് പറയുന്നത്. അതിനേം കൂടെ ബ്രഹ്മം എന്ന് പറഞ്ഞ അപ്പോ ബാക്കിയുള്ള എല്ലാം എന്തായി? അതൊഴികെ എല്ലാം ചിന്മയമായിരുന്നാലും ഇനി കേവല ജഡമായിരുന്നാലും എല്ലാം ഇവിടെ എന്താണ്? ജഡമാണ്, സ്വാഭാവികമാണ്, ജഡമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാം? അതാണ് ഇവിടെ പറയുന്നത്.